ജാഗ്രതയുഗാദിത്യാദിജ്യോതിർവ്യതികരാത്മന സ്വയം ജ്യോതിഷ്ടം ദുർവിവേചന വിധി തദ്വിവേചനായ സ്വപ്നോപന്യസ്ഥ. ജാഗ്രത ആത്മാവിന്റെ സ്വയം ജ്യോതിഷ്ഠ സ്വയം പ്രകാശത്വം ആത്മാവ് അറിവാണ്. അറിവിന്റെ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് എല്ലാം നിലനിൽക്കുന്നത്, ജാഗ്രതത്തിലെ എല്ലാ വിഷയങ്ങളും എന്നുള്ള കാര്യം ജാഗ്രതത്തിൽ വിചാരത്തിലൂടെ അറിയുക എളുപ്പമല്ല, അതിന് ദൃഷ്ടാന്തം വേണം. അതാണ് തത്വം. സ്വയം ജ്യോതിസായിരിക്കുന്ന അറിവിന്റെ വിഷയമായാണ് എല്ലാം നിലനിൽക്കുന്നത്. അറിവിന്റെ വിഷയമായിട്ടേ നിലനിൽപ്പുള്ളൂ, അറിവിന്റെ വിഷയമായിട്ടല്ലാതെ സ്വതന്ത്രമായിട്ട് ഒന്നിനും നിലനിൽപ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അറിയാനുള്ള ഉപായങ്ങൾ പലതാണ്, ആന്തരികമായും ബാഹ്യമായും. ആന്തരികമായി ഇവിടെ ഇന്ദ്രിയങ്ങൾ മനസ്സ്, ബാഹ്യമായി ആദിത്യ പ്രകാശം പോലെയുള്ള പ്രകാശങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് അറിയുന്നത്. അപ്പൊ നാനാതരത്തിലുള്ള കരണങ്ങളെ ഉപായങ്ങളെ ആശ്രയിച്ച് അറിവുണ്ടാകുന്നത് കൊണ്ട് തന്നെ അറിവിന് വിഷയമായിരിക്കുന്ന വസ്തുക്കളിലെല്ലാം സത്യത്വ ബുദ്ധിയാണ്. നിരപേക്ഷമായി ഒന്നിനെ അറിയാൻ പറ്റുന്നില്ല, പരാപേക്ഷമായിട്ടാണ് ഇവിടെ എല്ലാത്തിനെയും അറിയുന്നത്, വിഷയങ്ങൾ ഓരോന്നിനെയും അറിയുന്നു. അത് ചക്ഷുരേന്ദ്രിയം ബാഹ്യമായി പ്രകാശത്തെ അപേക്ഷിക്കുന്നു. രസനാദ ഇന്ദ്രിയങ്ങൾ ബാഹ്യ വിഷയങ്ങളെ അറിയുന്നതിന് അതാത് വിഷയങ്ങളിലുള്ള വിശേഷതകളെ ആശ്രയിക്കുന്നു. രസനേന്ദ്രിയം രസത്തെ ആശ്രയിക്കുന്നു, ത്വഗേന്ദ്രിയം ശീത ഉഷ്ണാദികളെ ആശ്രയിക്കുന്നു, സ്പർശത്തെ ആശ്രയിക്കുന്നു. ഇങ്ങനെ വിഷയനിഷ്ഠമായ ഓരോരോ വിശേഷതകളെ ആശ്രയിക്കുന്നതുകൊണ്ടാണ് ഒരു ഇന്ദ്രിയം കൊണ്ട് വേറൊരു വിഷയത്തെ ഗ്രഹിക്കാൻ പറ്റാത്തത്. ആ വിഷയത്തിൽ ആ വിശേഷതയില്ല. ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്ന വിഷയത്തിലെ രൂപം എന്ന് പറയുന്നത് ശ്രവണേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്ന ശബ്ദത്തിലില്ല. അപ്പോൾ ഓരോ വിഷയങ്ങളിലും അതാത് വിശേഷതകളുണ്ട്. അപ്പോൾ ആ വിശേഷതകളിലൂടെ ആ വിഷയത്തെ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വിഷയങ്ങളും വേർപിരിഞ്ഞാണ് അനുഭവപ്പെടുന്നത്, വേറെ വേറെ ആയിട്ട്. ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്ന വേറെ, രസനേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്ന വേറെ, വെവ്വേറെ അനുഭവപ്പെടുന്നു. അങ്ങനെ വെവ്വേറെ അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ വെവ്വേറെ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഓരോ വിഷയങ്ങൾക്കും വേറിട്ട അസ്തിത്വമുണ്ട്. ഓരോന്നിൻ്റെയും അസ്തിത്വത്തെ വേറെ വേറെ അറിയുന്നു. രൂപം ഇപ്രകാരമാണ്, രസം ഇപ്രകാരമാണ്, ഗന്ധം ഇപ്രകാരമാണ്, ഇങ്ങനെ എല്ലായിടത്തും വേറിട്ട അനുഭവമാണ്. ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയങ്ങളുടെ എല്ലാം അസ്തിത്വം അനുഭവിക്കുന്നതാണ് ബോധ്യപ്പെടുകയാണ്. അതിന് ഇവിടെ അദ്വൈതത്തിൽ പറയും വ്യാവഹാരികമായ സത്യം. അപ്പം ഈ ഇവിടെ ഇങ്ങനെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിന് വരുന്ന ഈ പരസ്പര ആശ്രിതത്വം, വിഷയങ്ങളെ ആശ്രയിച്ച് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച് വിഷയം പ്രകാശിക്കുന്നു, ഇങ്ങനെ വരുന്ന ഈ പരസ്പര ആശ്രിതത്വം നിലനിൽക്കുന്നതുകൊണ്ട് ഇതിന് എങ്ങനെ അറിവ് സ്വയം പ്രകാശമാകും? സ്വയം പ്രകാശമാണെങ്കിൽ നിരപേക്ഷമാണ്. ഇവിടെ പലതരത്തിൽ പലതിനെ ആശ്രയിച്ചിട്ടാണ് ബോധമുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ബോധം എങ്ങനെ സ്വയം പ്രകാശം എന്ന് പറയാം? സ്വയം പ്രകാശം എന്ന് പറയുമ്പോൾ മറ്റൊന്നിനെ ആശ്രയിക്കാൻ പാടില്ല. അപ്പോൾ സ്വപ്നത്തെ സംബന്ധിച്ചറിയാം, സ്വപ്നത്തിൽ ഈ വിഷയങ്ങളൊന്നും തന്നെയില്ല. ഇതാണ് സ്വപ്നത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ജാഗ്രതയിൽ അത് കാണണം. ഇന്ദ്രിയങ്ങളും സ്വപ്നത്തിലില്ല. സ്വപ്നത്തിലെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നങ്ങനെ മനസ്സിലാക്കാം. അവിടെ കേൾക്കുന്നു പുറമേയുള്ള ശബ്ദം. സ്വപ്നം കാണുന്നവനും അകവും പുറവും എല്ലാം ഉണ്ട്. സ്വപ്നം കാണുന്നവൻ പുറമേയുള്ള ശബ്ദവും കേൾക്കുന്നു. ഇന്ദ്രിയങ്ങൾ എന്തുകൊണ്ടൊന്നുമില്ലെന്നാ ചോദിച്ചത്. ചോദിച്ചതിന്റെ ഉത്തരമല്ല പറയുന്നു. അതായത് സ്വപ്നത്തിൽ ഒരാൾ ബധിരനായി അന്ധനായി ജാഗ്രത വരുമ്പോ ബാധിര്യം അന്ധത ഇതൊന്നും അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് മനസ്സിലാക്കാം സ്വപ്നത്തിലുണ്ടായിരുന്ന ഇന്ദ്രിയമല്ല ജാഗ്രത പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ സ്വപ്നത്തിലെ മനസ്സല്ല ജാഗ്രതയിൽ പ്രവർത്തിക്കുന്നതെന്നും അറിയാം. എങ്ങനെ? എങ്ങനെ അറിയാം? എങ്ങനെ അറിയാം? സ്വപ്നത്തിൽ അടുത്ത ദുഃഖം അനുഭവിച്ച ഒരാൾ ഉണരുമ്പോൾ ഉടനെ സന്തുഷ്ടനാവും. സ്വപ്നത്തിലെ അനുഭവങ്ങൾ ഉള്ള മനസ്സല്ല ജാഗ്രതയിൽ വരുമ്പോൾ കാണുന്നത്. സ്വപ്നത്തിലെ സുഖദുഃഖാദി അനുഭവങ്ങൾ ജാഗ്രതയിൽ വരുമ്പോൾ അസ്തമിച്ചു പോകുന്നു. സുഖദുഃഖാദികളെന്ന് പറയുന്ന അന്ധകരണ പരിണാമമാണ്, മനസ്സിൻ്റെ വിശേഷതകളാണ്, പൂർണ്ണമായും ഇല്ലാതാകുന്നു. അത് പറയുന്നു എനിക്കങ്ങനെ ഒരനുഭവം ഉണ്ടായത് പരമാർത്ഥമല്ല, എന്തുകൊണ്ട് അതിപ്പോൾ ഇല്ല, അങ്ങനെ ഒരനുഭവമില്ല. അപ്പോൾ സുഖദുഃഖാദികൾ അന്ധകരണ പരിണാമമായിരിക്കെ സ്വപ്നത്തിലെ സുഖദുഃഖാദികൾ അല്ല ജാഗ്രതയിൽ തുടരുന്നത്. കാരണം സ്വപ്നത്തിലൊരാൾക്ക് രോഗാദി പീഡകൾ കൊണ്ട് തീവ്രമായ ദുഃഖത്തെ അനുഭവിക്കാം. പക്ഷെ ജാഗ്രതയിൽ വരുമ്പോൾ അയാൾക്ക് അത്ര ഒരു രോഗവുമില്ല, അത്ര ഒരു പീഡയുമില്ല, മനസ്സ് ശാന്തമാണ്. അതുകൊണ്ട് സ്വപ്നത്തിലെ ഇന്ദ്രിയങ്ങളല്ല വിഷയങ്ങളല്ല എന്നുള്ളത് സ്പഷ്ടമാണ്. കർണങ്ങളും ഒന്നുമല്ല ജാഗ്രതയിലല്ല അവിടെ പ്രവർത്തിക്കുന്നു. പിന്നെ അത് അവിടെയുള്ള കർണങ്ങളും എല്ലാം എന്താണോ അതിനാണ് നേരത്തെ പറഞ്ഞത് രഥ രഥയോഗ പഥ സൃജത്തെ എല്ലാം അവിടെ സ്വയം ജ്യോതിസായിരിക്കുന്ന ആ പുരുഷന്റെ സൃഷ്ടിയാണ്. സ്വയം ജ്യോതിസായിരിക്കുന്ന പുരുഷനെന്ന് പറയുന്നത് ചൈതന്യമാണ്, അറിവാണ്. അത് അറിവിന്റെ സൃഷ്ടിയാണെങ്കിൽ അറിവല്ലാതെ രണ്ടാമതായി വിഷയമില്ല, കരണങ്ങളില്ല. അവിടെയും വിഷയങ്ങളും കരണങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നു. വിഷയങ്ങളെ അറിയുന്നു, കരണങ്ങൾ ഉപയോഗിക്കുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, ചെവികൊണ്ട് കേൾക്കുന്നു. ഇതെല്ലാം എന്താ അവിടെ തീരുമാനിക്കാൻ പറ്റും? അത് കേവലം അറിവിൻ്റെ തന്നെ ഒരു പ്രകടനമാണ്. അറിവിൻ്റെ തന്നെ ഒരു പ്രതീതിയാണ്, അറിവിൽ തന്നെ സംഭവിക്കുന്ന ഒരു പ്രതീതിയാണെന്ന് മനസ്സിലാക്കും. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കുന്നു, അറിവിനങ്ങനെ കരണമായും കാര്യമായും ഉള്ള സൃഷ്ടിക്ക് അറിവിന് കഴിയുന്നു. അറിവെന്ന് പറയുന്നത് തന്നെ സങ്കല്പം എന്ന് പറയുന്നു. അതൊരു സന്ദർഭം അനുസരിച്ച് മനസ്സിലാകും. സ്വപ്ന സങ്കല്പം എന്ന് പറയാം, കുഴപ്പമില്ല. സ്വപ്നത്തിലെ അറിവ് ഇവിടെ പറയുന്നത് സ്വയം ജ്യോതിസായ പുരുഷൻ അങ്ങനെ പറയാം. അതിന് വ്യത്യാസമില്ല. അത് ഏത് പദങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, എന്തർത്ഥത്തെയാണ് ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരേ പദം തന്നെ വിഭിന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം, വിഭിന്ന പദങ്ങളും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാം. അതോരോരോ സന്ദർഭം സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് ജാഗ്രത്തിൽ തീരുമാനിക്കാൻ, വിചാരത്തിലൂടെ തീരുമാനിക്കാൻ പ്രയാസം. പിന്നെ മറ്റേതെങ്കിലും പരീക്ഷണ നിരീക്ഷണത്തിലൂടെ തീരുമാനിക്കാൻ പോയാൽ അത് ആത്മനിഷ്ഠമായ ഒരു വിചാരവുമായിരിക്കത്തില്ല. അത് വസ്തുനിഷ്ഠമായ ബാഹ്യമായ ഒരു വിചാരമായിരുന്നു. അറിവിൻ്റെ വിഷയങ്ങളെക്കുറിച്ചുള്ള വിചാരം, പഠനം, അതിന് അറിവിനൊരു സ്ഥാനം കൊടുക്കാറില്ല സാധാരണ. അതാണ് ബാഹ്യമായ പഠനത്തിൻ്റെ വിശേഷം. അറിവിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് ശരിക്കും നിരീക്ഷണങ്ങളെല്ലാം നടത്തും, പക്ഷേ അതുമായി ബന്ധപ്പെടുത്തിയ അറിവ് അതിനെക്കുറിച്ച് നിരീക്ഷിക്കാറില്ല. അങ്ങനെ അറിവിനെക്കുറിച്ച് നിരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് ആന്തരികമായ മനനം അതിലൂടെ ഇപ്പം സാധ്യമാകും. അല്ലാതെ അറിവിനെ നിരീക്ഷിക്കുന്നതിനുള്ള ഉപകരണങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, അങ്ങനെ ഒന്നില്ല. അറിവിൻ്റെ അറിവ് പ്രവർത്തിക്കുന്നു. ആ അറിവ് പ്രവർത്തിക്കുന്നതുകൊണ്ട് അന്യത്ര എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു അതൊക്കെ നിരീക്ഷിക്കാൻ പറ്റും ഉപകരണങ്ങളിലൂടെ. സാക്ഷാത് അറിവിനെ നിരീക്ഷിക്കാനുള്ള ഉപകരണങ്ങൾ ഇല്ല. അറിവിനെ അങ്ങനെ സാക്ഷാത് അറിവിനെ നിരീക്ഷിക്കാനുള്ള ഒരു ഉപകരണമേ ഉള്ളൂ. എന്താണ് അറിവ് തന്നെ, അതേ ഉള്ളൂ. ഇനി അറിവിനെ നമ്മൾ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പഠിക്കുന്നു എന്നിരിക്കട്ടെ, കമ്പ്യൂട്ടറോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് എന്താണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നതെന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അറിയുന്ന എന്തിനായിരിക്കും? അറിവ് പ്രകടമാകുന്ന മാധ്യമങ്ങളെ, അറിവിന്റെ വിഷയങ്ങളെ, ഉപകരണങ്ങൾ, അറിവിന്റെ ഉപകരണങ്ങളല്ല എങ്ങനെയാണോ ശബ്ദത്തിന് പ്രതിബിംബം ഉണ്ടാകുന്നത്, പ്രകാശത്തിന് പ്രതിബിംബം ഉണ്ടാകുന്നത്, അതുപോലെ അറിവിന്റെ പ്രതിബിംബങ്ങളായിരിക്കും നമ്മൾ അറിയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഒരു കണ്ണാടിയിൽ നോക്കിയാൽ സൂര്യനെ കാണും, പക്ഷെ അത് യഥാർത്ഥ സൂര്യനായിരിക്കില്ല. പ്രതിധ്വനിയിലും അതേ ശബ്ദം തന്നെയാണ് കേൾക്കുന്നത്, പക്ഷെ അത് യഥാർത്ഥ ശബ്ദം അല്ല, യഥാർത്ഥ ശബ്ദമല്ല, അത് വ്യത്യാസമുള്ളത്. എന്നാൽ അതിന് ചില സമാനതകളുണ്ട്. അതുപോലെ നമ്മൾക്ക് അറിവിനെ മറ്റേതെങ്കിലും മാധ്യമത്തിലൂടെ അറിയാൻ ശ്രമിച്ചാൽ അതിൻ്റെ പ്രതിധ്വനിയെ നമുക്ക്, പ്രതിബിംബത്തെ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. പിന്നെ അറിവിനെ അറിയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അറിവ് തന്നെ. അറിവ് അറിവിനെ പരിശോധിക്കുന്നു. അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ജാഗ്രതയിൽ ഇതെല്ലാം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. അറിവേതാണ്, കർണമേതാണ്, വിഷയമേതാണ്. ഇപ്പം അറിവ് എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ ചിന്തന ഒരു എന്താണ്, അത് മനസ്സാണോ എന്ന് വരും. എന്നാൽ മനസ്സറിവല്ലേ അറിവാണ് താൻ, മനസ്സും അറിവാണ്. എന്നാൽ മനസ്സെന്ന് പറഞ്ഞാൽ അറിവ് എന്ന പദത്തിൻ്റെ അർത്ഥവ്യാപ്തി കിട്ടുമോ? അത് കിട്ടത്തില്ല. എന്നാൽ മനസ്സിന് അറിവിനെ വിട്ടു നിൽക്കാൻ കഴിയുമോ? അതുമില്ല. അറിവ് മനസ്സ് മാത്രമാണോ? അതുമല്ല. അപ്പോൾ ഓരോ സന്ദർഭത്തിലും ഓരോ പദങ്ങളിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നത് വ്യത്യസ്തമായ അർത്ഥങ്ങളെയാണ്. അതുകൊണ്ട് ബാഹ്യമായി ജാഗ്രതയിൽ സ്വയം പ്രകാശമാണ്, അറിവാണ് സർവത്തെയും പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെ പ്രകാശി അറിവിൻ്റെ പ്രകാശത്തിൽപ്പെടുന്ന ഒന്നും അറിവിൽ നിന്ന് അന്യമല്ല. ഇങ്ങനെയൊന്നും തീരുമാനിക്കാൻ കഴിയത്തില്ല. കേവലം ജാഗ്രതയെ മാത്രം ആശ്രയിച്ച് അങ്ങനെ വരുമ്പോൾ ഒരു തത്വത്തെ ഒരാൾ വെളിപ്പെടുത്തുന്നു, ആ തത്വത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ തൻ്റെ ബുദ്ധിക്ക് അവിടെ എന്തോ ഒരു തകരാറ്, പൂർണ്ണമായി മനസ്സിലാകാതെ വരുമ്പോൾ ദൃഷ്ടാന്തത്തെ ആശ്രയിക്കും. അത് അതുപോലെയാണ് എന്ന് പറയും. ഇപ്പോൾ താരതമ്യ ചെയ്ത് സാധർമ്മ്യ വൈധർമ്മ്യ വിചാരത്തിലൂടെ അയാൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ തത്വത്തെ ഗ്രഹിക്കുന്നു. തത്വത്തെ ഗ്രഹിക്കുന്നതിനാണ് ഇത് പോയിരിക്കുന്നത്. ഇവിടെ ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് നമ്മൾ മനനത്തെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ, മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. അതിവിടെയും ഏതൊരു വസ്തുവിൻ്റെയും തത്വത്തെ ഗ്രഹിക്കുന്നതിന് മനനത്തെയാണ് ആശ്രയിക്കുന്നത്. അതുപോലെ ഇവിടെയും അറിവിൻ്റെ തത്വത്തെ ഗ്രഹിക്കുന്നതിന് മനനത്തെ ആശ്രയിക്കുന്നു. അതിൻ്റെ ദൃഷ്ടാന്തമാണ് സ്വപ്നം. അതുകൊണ്ട് ഭാഷ്യകാരം പറയുന്നു, ഇവിടെ ഇങ്ങനെ ഒരു പ്രകടനത്തിൽ ഇങ്ങനെ അറിവിൻ്റെ സ്വയം പ്രകാശത്വം അത് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിരൂപണമെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ചിന്തിക്കും, അതിന് അറിവിനെ നിരൂപണം ചെയ്താൽ പോരെ, സ്വപ്നം സത്യമാണോ മിഥ്യയാണോ ഇങ്ങനെ നിരൂപണം ചെയ്യുന്നതിന്? കാരണം അറിവിൻ്റെ വിഷയം സത്യമാണോ മിഥ്യയാണോ എന്നറിയണം. അറിഞ്ഞാലേ അറിവ് എങ്ങനെ വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു, അറിവും ആ വിഷയവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ സ്വപ്ന ദൃഷ്ടാന്തമല്ലാതെ എന്താ ഉള്ളത്? ബാഹ്യമായ ഒരു ദൃഷ്ടാന്തത്തിലൂടെ അത് സാധ്യമല്ല. ബാഹ്യമായവർ ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തത്തിലൂടെ വിചാരം ചെയ്യാൻ പോയാൽ അതിലെ ആത്മാംശമെന്ന് പറയുന്നത് നഷ്ടപ്പെടും. പക്ഷേ ഇവിടെ ആത്യന്തികമായി ഇവിടെ സ്വയം ജ്യോതിഷെന്ന് പറയുന്നത് തന്നെ തന്നെയാണ്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഒരുപോലെ ഇരിക്കുന്ന തന്നെ. അപ്പം അതിനെ വിട്ടിട്ട് ചിന്തിക്കാൻ പറ്റും. ഇപ്പോൾ ബാഹ്യമായ എന്തെങ്കിലും ഒരു ഉപായത്തെ ആശ്രയിച്ച് ചിന്തിക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് സ്വപ്ന നിരൂപണം എന്ന് പറയുന്നത് അറിവിൻ്റെ സ്വയം പ്രകാശത്വത്തെ ഗ്രഹിക്കുന്നതിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് സുഷുപ്തിക്കും പ്രാധാന്യം. അത് അടുത്ത് ചർച്ച ചെയ്യും. അതുകൊണ്ട് ഇവിടെ പറയുന്നു, അവിജ ജാഗ്രത വിഷയേന്ദ്രിയ സംയോഗ, ജാഗ്രതയിൽ ഈ വിഷയേന്ദ്രിയ ബന്ധം ഉള്ളതുകൊണ്ട് ആദിത്യാദി ജ്യോതിർവ്യതികരാജ് ആത്മനഃ സ്വയം ജ്യോതിഷ്ഠം ദ്രുവിവേചനം. ആദിത്യാദി ജ്യോതിഷുമായിട്ട് വ്യതികരമായിരിക്കുന്നു, വെച്ചാൽ വ്യാമിശ്രമായിരിക്കുന്നു. നമുക്ക് സാധാരണഗതി മനസ്സിലാകത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുപോലും ശരിയല്ല. നമ്മൾ പറയുന്ന സ്വയം പ്രകാശം എന്ന് പറയുന്നു. സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ധരിക്കുന്ന പ്രകാശത്തെ കുറിച്ചാണ്. ഈ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? അത് ജഡമാണ്. പ്രകാശം എന്ന് പറയുന്നത് കേവലം ജഡമാണ്. പക്ഷേ ചൈതന്യ കേവല ചൈതന്യ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ വെളിപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഏത് പ്രകാശം എന്ന് പറയുന്ന ജഡവാചകമാണ്. ജഡമായ ഒരു വസ്തുവിന്റെ വാചകത്തെ ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ടങ്ങനെ പറയേണ്ടി വരുന്നു? കാരണം അത് ജഡമാണെങ്കിലും അത് വിഷയങ്ങളിലുള്ള അന്ധകാരത്തെ നശിപ്പിക്കുന്നു. അതാണ് അതിൻ്റെ വിശേഷത. അതിന് അന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് കഴിവുണ്ട്. പക്ഷേ അത് കേവല ജഡമായതുകൊണ്ട് അതിന് അന്ധകാരത്തെ അങ്ങനെ അങ്ങ് നശിപ്പിക്കാൻ പറ്റത്തില്ല. അതിന് അന്ധകാരത്തെ നശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ആ ചൈതന്യം വേണം. കാണുന്ന ഒരുവനുണ്ടെങ്കിൽ വെളിച്ചം കൊണ്ട് ഇരുട്ട് പോകും. കാണാൻ ഒരാളില്ലെങ്കിൽ അവിടെ വെളിച്ചം കൊണ്ട് ഇരുട്ട് പോകും. സംശയമുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും പോയി, ഏതെങ്കിലും ഒരു ലോകത്ത് പോയി, ഏതെങ്കിലും ഒരു ഗ്രഹങ്ങളിൽ പോയി വെളിച്ചം ഇരുളിനെ നശിപ്പിക്കുന്നു എന്ന് കാണുന്നുവെങ്കിൽ അതിനർത്ഥം എന്താണ്? അവിടെ ആ വെളിച്ചത്തെ, ഇരളിനെ നശിപ്പിക്കുന്ന വെളിച്ചത്തെ കാണുന്നതിനൊരു ചൈതന്യം ഉണ്ടെന്നാണ്. അതുകൊണ്ട് ജഡമായിരിക്കുന്ന ആ പ്രകാശത്തിന് ഒരിക്കലും ചൈതന്യത്തിന്റെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ചൈതന്യം ജീവന്റെ സ്വരൂപമായും ജീവനെ ആശ്രയിച്ചും അവന്റെ ബുദ്ധിയിലൂടെയും കർണങ്ങളിലൂടെയും എല്ലാം സദാ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോന്നിനെ ആശ്രയിച്ച് ഓരോ പ്രവൃത്തി ചെയ്യുന്നു. പ്രകാശത്തെ കാണുന്നു, മണത്തെ മണക്കുന്നു, രുചിയെ രുചിക്കുന്നു, ഇങ്ങനെ നാനാതരത്തിൽ. ഇവിടെ സർവത്ര എന്താണ്? ചൈതന്യമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഇവിടെ ഭാഷകാരൻ പറഞ്ഞ എന്താണോ, എന്ത് പറഞ്ഞു? ദുർവിവേചനമാണ്, വ്യതികരം. അതിനാണ് ഞാൻ വിശദീകരിച്ചത്. കേൾക്കുമ്പോ എന്താണ് ഞാൻ വിശദീകരിച്ചതെന്നുള്ള മറന്നുപോകരുത്. വ്യതികരം എന്ന് പറയുന്നതാണ്. എന്താണ് ഈ വ്യതികരം എന്ന് പറയുന്നത്? ഇതെല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. പ്രകാശം എന്താണ്? ഇരുളെന്താണ്? പ്രകാശം ഇരുളിനെ എങ്ങനെ ഇല്ലാതാക്കുന്നു? ഇവിടെ ചൈതന്യത്തിന്റെ സ്ഥാനം എന്താണ്? ഇതൊന്നും നമ്മുടെ അനുഭവത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കണ്ണുകൊണ്ട് വെളിച്ചത്തെ കണ്ടാൽ മതി, ഇരുൾ നശിച്ചതായിട്ട് അറിഞ്ഞാൽ മതി, ഇത്രയേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത് വ്യാമിശ്രമായിരിക്കുന്നു, അത് സങ്കരമായിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ജാഗ്രതയിലിരുന്നു കൊണ്ട് വിവേചനം ചെയ്യുന്ന ഒരാൾക്ക് ഈ ചൈതന്യത്തിൻ്റെ സ്വയം പ്രകാശത്വത്തെ ഗ്രഹിക്കുന്ന യുക്തിയിലൂടെ ഗ്രഹിക്കുന്നതാണ്. അനുഭവത്തെ പിന്തുടരുന്ന യുക്തിയിലൂടെ ഗ്രഹിക്കുന്നതിന് സ്വപ്നത്തിന്റെ സഹായം ആവശ്യമാണ്. അതാണ് സ്വയം ജ്യോതിഷ്ഠം എന്ന് പറയുന്നതിന് സ്വപ്നത്തെ അറിയണമെന്ന് പറഞ്ഞു. അതും സ്വപ്നത്തെ അറിയുമ്പോഴും അവിടെ എന്താണ് മിഥ്യാത്വം എന്നുള്ളത് വ്യക്തമായും ധരിച്ചിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ സ്വപ്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഒരാൾക്ക് സത്യത്വ ബുദ്ധി ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരുടെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞു, സ്വപ്നത്തിനെന്തോ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള ഒരു ബുദ്ധി വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാണ്. കാരണം അത് രണ്ട് സത്യം വരും. ഒന്ന് അറിവ്, മറ്റൊന്ന് അറിവിൻ്റെ വിഷയങ്ങൾ. അത് വരാൻ പാടില്ല. അറിവ് മാത്രമേ പാടുള്ളൂ. വിഷയങ്ങൾ ഇല്ലെന്നോ വിഷയങ്ങളുടെ അനുഭവമില്ലെന്നും അല്ല പറയുന്നു. ഇതെല്ലാം ഉണ്ട്, പക്ഷെ ഇതെല്ലാം കേവലമായ സ്വപ്നത്തിലെ സ്വയം ജ്യോതിസായ അറിവ് മാത്രമാണ്. ആ അറിവാണ് ഈ ഇതിനെല്ലാം കാണിച്ചു തരുന്നത്, ദൃശ്യങ്ങളെല്ലാം കാണിച്ചു തരുന്ന അറിവാണ്. ദൃശ്യങ്ങളും അറിവ് തന്നെ. പിന്നെ പ്രകാശം എന്ന് വിളിക്കാൻ എന്താ കാരണം? ഇവിടെ പ്രകാശം അന്ധകാരത്തെ നശിപ്പിച്ചിട്ട് ഈ ജാഗ്രതത്തിൽ തനിക്ക് പലതും കാണിച്ചു തരുന്നു കണ്ണിന്റെ സഹായത്തോടെ. അതുപോലെ അവിടെ സ്വപ്നത്തിൽ ഇവിടെ നമുക്ക് പ്രത്യക്ഷമായി ഭേദത്തെ അനുഭവിക്കുന്ന ഒരു തലമാണ്. ഇന്ദ്രിയുണ്ട്, എല്ലാ മനസ്സുപോലെയുള്ള കർണങ്ങളെല്ലാം ഉണ്ട്, പറയുന്നു അതാ വിഷയമുണ്ട്, അതുകൊണ്ട് ഇതിനൊക്കെ അനുഭവിക്കുന്നു. സ്വപ്നത്തെ സംബന്ധിച്ച് അത് പറയാൻ കഴിയുന്നില്ല. ഇവിടെ ഈ പ്രപഞ്ചത്തിലുള്ള ഈ സത്യത്വ ബുദ്ധി അതൊരാൾക്കും നശിക്കുന്നില്ല. സാധാരണ രീതിയിൽ സത്യമായി തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വപ്നത്തിലാണെങ്കിലോ ഭാഷകാരം പറയും സ്വപ്നത്തിന്റെ വിശേഷത, അത് പ്രതിദിനം എന്ന് പറഞ്ഞാൽ ദിനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സുഷുപ്തിയിൽ നിന്നും ജാഗ്രതത്തിലേക്ക് വരുന്നതാണ് നമ്മുടെ ദിനം എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിനമല്ല ഉള്ളത്, ഒരുപാട് ദിനങ്ങളുണ്ട്. ഒരു ദിവസം നമ്മൾ വാച്ച് നോക്കി പറയുന്നു എന്നേ ഉള്ളൂ, പക്ഷെ ഒരു ദിവസമല്ല നമുക്കുള്ളത്. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിലേക്ക് പോകുന്നു, സുഷുപ്തി പോയാൽ സ്വപ്നവും കാണും, വീണ്ടും തിരിച്ചു വരുന്നു. അപ്പൊ ദിനങ്ങൾ പലതാണ്. അപ്പോ ഈ ദിനങ്ങളിലെല്ലാം എന്ത് സംഭവിക്കുന്നു? സ്വപ്നത്തിന് ബാധ സംഭവിക്കുന്നു. പക്ഷേ തിരിച്ച് ഈ ജാഗ്രതത്തിലേക്ക് വരുന്നു, വീണ്ടും ഈ ജാഗ്രത മുടങ്ങി സ്വപ്നത്തിൽ പോകുന്നു, വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചാരമാണ് നിരന്തരം. ഈ സഞ്ചാരത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ ജാഗ്രതത്തിന് ബാധ സംഭവിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രയാസമാണ്, ഇതാ ഇതെല്ലാം അറിവ് തന്നെയാണോ? എങ്ങനെ പറയാൻ പറ്റും? അറിവാണെങ്കിൽ ഞാനൊരു ജാഗ്രതത്തിൽ നിന്ന് അടുത്ത ജാഗ്രതത്തിലേക്ക് വന്നു, വീണ്ടും പല പല ജാഗ്രതകളിൽ നിരന്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയെങ്ങും എന്തുകൊണ്ട് ഒന്ന് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് വന്നപ്പോൾ എന്തുകൊണ്ട് ഇതിന് ബാധ സംഭവിച്ചില്ല എന്ന് ചോദിക്കും. അതുകൊണ്ട് ജാഗ്രതത്തിൽ ഇത് ബാധ സംഭവിക്കാത്തതുകൊണ്ട് ഇതിന് അസത്യമൊന്നും ബോധിക്കാൻ കഴിയുന്നില്ല. സ്വപ്നത്തിന് ബാധ സംഭവിക്കുന്നതുകൊണ്ട് അസത്യമൊന്നും ബോധിക്കുന്നു. അസത്യമെന്ന് ബോധിച്ചാൽ കാര്യം എളുപ്പമായി. എന്തുകൊണ്ട്? അസത്യമാണെങ്കിൽ അവിടെ അനുഭവപ്പെട്ടതെല്ലാം സ്വയം ജ്യോതിസായ അറിവ് തന്നെയാണ്. കാരണം അത് മാത്രമേ സത്യമായിട്ടുള്ളൂ. ഇങ്ങനെ യുക്തിവിചാരത്തിലൂടെ സ്വയം ജ്യോതിഷ്ഠത്തെ മനസ്സിലാക്കണമെങ്കിൽ സ്വപ്ന മിഥ്യാർത്ഥവും മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭാഷകാരൻ ഇവിടെ വളരെ ദീർഘമായി സ്വപ്ന മിഥ്യാർത്ഥത്തെ ഉറപ്പിച്ചത്. അത് സാധാരണ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അറിയാമെന്ന് ധരിക്കുന്ന കാര്യങ്ങൾ തന്നെ ശാസ്ത്രത്തിലും ചർച്ച ചെയ്യും. ആ ഇതെനിക്കറിയാവുന്ന കാര്യമല്ലേ, പിന്നെ ഇതെന്തിനാ കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക. അതാണ് സ്വപ്നത്തെക്കുറിച്ച് അത് മിഥ്യയാണ് എന്ന് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ചിന്തിച്ചു, എന്തിനാണ് സ്വപ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? എനിക്കറിയാമല്ലോ മിഥ്യയാണെന്ന അനുഭവത്തിലൂടെ പരോപദേശം കൂടാതെ സ്വയം ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് സ്വപ്നം മിഥ്യയാണെന്ന്. പിന്നെ ഇത്രയും ദീർഘമായ ഒരു ചർച്ച, അറിയാം, പക്ഷെ നമ്മുടെ അറിവ് ഏതൊരറിവായാലും ശരി, ഭൗതികമോ ആധ്യാത്മികമോ ഏത് തരത്തിലുള്ള അറിവ് ആയാലും ശരി, ആ അറിവ് സമ്യക് ജ്ഞാനമായി മാറണമെങ്കിൽ ചർച്ച വിചാരം ആവശ്യമാണ്. ഇവിടെ അറിവെന്ന് പറയുന്നത് സമ്യക് ജ്ഞാനമായി മാറിയേ മതിയാവും. അതുകൊണ്ട് അറിവില്ലാത്തതുകൊണ്ടല്ലേ ചർച്ച ചെയ്യുന്നു. പക്ഷെ അതിനെക്കുറിച്ചുള്ള സമ്യക്കായിട്ടുള്ള ബോധമില്ല സ്വപ്ന മിഥ്യാത്വത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് അത് ബോധ്യപ്പെടുത്തിയിട്ട് പറയുന്നു, അതുപോലെ ഇനി പറയും ഭാഷക്കാരൻ, ഇതും അറിവിന്റെ സൃഷ്ടിയാണ്. ജാഗ്രത അതുപോലെ തന്നെയാണ് അറിവ് സൃഷ്ടിക്കുന്നത്. അറിവിൽ നിന്ന് വേറിട്ട് ഒരു ജാഗ്രതയില്ല. ഇവിടെ അറിവിന്റെ വിഷയമായി ജാഗ്രത അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അറിവിൽ നിന്ന് വേറല്ല. ഏതുപോലെ സ്വപ്ന വിഷയമായി സ്വപ്നത്തിലെ വിഷയങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആ സ്വപ്നത്തിലെ അറിവിൽ നിന്ന് വേറെയല്ല എന്ന് യുക്തിവിചാരം കൊണ്ട് മനസ്സിലാക്കുന്നു. സ്വപ്നത്തിലെ വിഷയങ്ങൾ സ്വപ്ന വിചാരത്തിൽ നിന്ന് വേറെയല്ല, സ്വപ്ന അറിവിൽ നിന്ന്, സ്വപ്നമാകുന്ന അറിവ് അതിൽ നിന്ന് വേറെയല്ല. അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ജാഗ്രതയിലും ബോധ്യപ്പെടാം. ഇവിടുത്തെ ഈ വിഷയങ്ങളും ഈ ജാഗ്രത എന്ന് പറയുന്നത് തന്നെ അറിവും വിഷയവും കൂടി ചേരുന്ന സംഭവമാണ്. ഭാഷകാരൻ പറഞ്ഞത് വ്യതികരമാണ്, വേറെ പിരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ സ്വപ്നം ബാധിതമാകുന്നതുകൊണ്ട് അത് അനായാസമായി വേർതിരിക്കാം. എങ്ങനെ? അവിടെ അറിവും വിഷയവും കൂടി കലർന്നിട്ടില്ല. പിന്നെയോ അറിവ് മാത്രം, കേവലമായ അറിവ്, അറിവോ അത് സ്വയം ജ്യോതിസായ പുരുഷൻ മാത്രം. പുരുഷനിൽ നിന്ന് അന്യമായി അവിടെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടാണ് നിഷേധിക്കുന്നത്. അത് മിഥ്യയാണ്, അസംബന്ധമാണ്, അസത്യമാണ്. പക്ഷെ അങ്ങനെ ഒരു നിഷേധം വരുമ്പോൾ സാധാരണഗതി പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അസത്യമാണ് മിഥ്യയാണെന്ന് വരുമ്പോൾ അത് അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒന്നാണ്. അനുഭവിച്ചിട്ടില്ല എന്നല്ല, ഈ ജഗത്ത് മിഥ്യയാണെന്ന് പറയുമ്പോൾ ജഗത്ത് അനുഭവിക്കുന്നില്ലെന്നതിനർത്ഥമില്ല. അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല, ജഗത്ത് അനുഭവിക്കുന്നില്ല. അപ്പോൾ ജഗത്ത് മിഥ്യയാണെന്ന് പറഞ്ഞാൽ ആരോടോ പറയുക, ജഗത്ത് മിഥ്യയാണെന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കും, നീ കാണുന്നില്ലേ, പിന്നെ ഇങ്ങനെ ഇത് മിഥ്യയാകുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ മനസ്സിലാകാത്ത ഭാഗം? ജഗത്ത് മിഥ്യയാണ് എന്ന് പറയുമ്പോ കേൾക്കുന്നയാൾ ചോദിക്കും, നിങ്ങൾ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, മണക്കുന്നില്ലേ, ജീവിക്കുന്നില്ലേ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ മിഥ്യയാണെന്ന് പറയാൻ കഴിയും എന്ന് പറയുമ്പോ ഈ ശ്രോതാവ് വിട്ടുപോകുന്ന മുഖ്യമായൊരു കാര്യമുണ്ട്. അതിന്റെ വ്യാഖ്യാനമല്ല ഞാൻ ചോദിക്കുന്നത്. എന്ത് അല്ല ഞാൻ പറഞ്ഞു, വ്യാഖ്യാനിക്കാനല്ല പറഞ്ഞത്, വിട്ടുപോയ കാര്യം പറയാൻ പറഞ്ഞു. വ്യാഖ്യാനിക്കാൻ പറ്റും, നിങ്ങൾ ഇതെല്ലാം പഠിച്ചിരിക്കുന്നവരാണ്, നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷേ അവിടെ ചോദ്യകർത്താവ് വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്, ഒരു നിസ്സാര കാര്യം. അതിന് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞ പ്രതീതി വിഷയമാണ്, പ്രതീതി വിഷയമാണെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഇതൊരാളെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്ത്? ഇത് മിഥ്യയാണ്. അയാളെന്താ മറുപടി പറയുന്നത്? കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു, ഇതെങ്ങനെ മിഥ്യയാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ജഗത് മിഥ്യയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്താ ധരിച്ചത്? അതാണ് അത് തന്നെ. ശ്രോതാവ് ധരിച്ചത് മിഥ്യ എന്ന് പറഞ്ഞപ്പോ ഈ പറയുന്നയാൾ പറഞ്ഞത് അത് കാണുന്നില്ല, കേൾക്കുന്നില്ല, മണക്കുന്നില്ല, രുചിക്കുന്നില്ല എന്ന് പറഞ്ഞെന്നാ ധരിച്ചത്. അതെല്ലാം കൂടി ചേർത്ത് പറയാം, അനുഭവമില്ല എന്ന് ധരിച്ചിട്ടാണ് അയാൾ പറയുന്നത്. ചോദിക്കുന്നത് അതെങ്ങനെ മിഥ്യയാകും? എന്തുകൊണ്ട്? ഞാൻ കാണുകയും തൊടുകയും സ്പർശിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വസ്തു എങ്ങനെ മിഥ്യയാകും? ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പോൾ മിഥ്യ ആണെന്ന് പറയുമ്പോൾ കാണുന്നില്ല, കേൾക്കുന്നില്ല, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിക്കുന്നില്ല എന്നുള്ളതിനർത്ഥം. അപ്പോൾ മിഥ്യാശബ്ദം എന്ന് പറയുന്നത് കൊണ്ട് പിന്നെ എന്താ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയാണ് ദൃഷ്ടാന്തത്തെ ആശ്രയിക്കുന്നത്. എപ്രകാരമാണോ സ്വപ്നം കാണുകയും കേൾക്കുകയും ഉണക്കുകയും ലഭിക്കുകയും എല്ലാം ചെയ്തിട്ടും അത് മിഥ്യയായിരിക്കുന്നത്, കാണാത്ത ഒന്നല്ല മിഥ്യയായത്, കേൾക്കാത്ത ഒന്നല്ല, മണക്കാത്തതോ രുചിക്കാത്തതോ ആയ ഒന്നല്ല മിഥ്യയായത്, അങ്ങനെ എല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെ, അനുഭവത്തെ നിഷേധിക്കാതെ തന്നെ മിഥ്യാത്വത്തെ ബോധിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? സ്വപ്ന ദൃഷ്ടാന്തം വേണം. അവിടെ അനുഭവത്തെ നിഷേധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ തിരിച്ചു ചോദ്യം വരുന്ന ഇതുകൊണ്ടാണ് അനുഭവിക്കുന്നതിന് മിഥ്യയെന്ന് പറയുന്നു, അല്ലെ, അനുഭവിക്കുന്നതിന് തന്നെയാണ് മിഥ്യയെന്ന് പറയുന്നു, അനുഭവത്തെ നിഷേധിക്കാതെയാണ് മിഥ്യയെന്ന് പറയുന്നു, അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മിഥ്യ എന്ന് പറയുന്നത്. അവിടെ മിഥ്യ എന്ന് പറയുന്നതിൽ നിന്ന് ശ്രോതാവ് എന്താണ് ഗ്രഹിക്കേണ്ടത്? ബാധ്യതെന്ന് പറഞ്ഞാൽ അതിനെ അസത്യമെന്ന് ബോധിക്കുക, അതാണ് മിഥ്യ എന്ന് പറഞ്ഞത്. ശരി, പ്രപഞ്ചം അങ്ങനെ ഇന്ദ്രിയ വിഷയമായി അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അത് അസത്യമെന്ന് ബോധിപ്പിക്കേണ്ട ആവശ്യം എന്തുകൊണ്ട് വന്നു? എന്തുകൊണ്ടാ അതിന്റെ ആവശ്യം വന്ന്? എന്തുകൊണ്ട്? അത് അത് സത്യമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു പണ്ഡിത പാമര സാധാരണമായി സർവരും അത് സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ മിഥ്യയെന്ന് പറയേണ്ട കാര്യമില്ല. ഏതുപോലെ? സ്വപ്നത്തെ പോലെ. അവിടെയാണ് സ്വപ്നത്തിന്റെ ആവശ്യം വരുന്നത്. സ്വപ്നമെന്ന് പറയുന്നത് അവൻ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് സത്യമായി തന്നെ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അവിടെ രഥവും രഥയോഗവും പഥം എല്ലാം സത്യമായിട്ട് തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പറയുന്നു, അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ, അത് ബാധിതമായല്ലോ, ആരും ഉപദേശിക്കാതെ, മറ്റൊരാരുടെയും ഉപദേശം കൂടാതെ അത് ബാധിതമായി. എന്തുകൊണ്ട്? അത് ബാധിക്കുന്നതിന് വേണ്ട ഒരറിവുണ്ടായി. അറിവിനാണ് ജാഗ്രത എന്ന് പറയുന്നത്. ജാഗ്രത് ബോധം തന്നെ അതിനെ ബാധിച്ചു. ഈ മൊത്തം ഉള്ള പ്രക്രിയയാണ് വിചാരം. അത് പരോപദേശം കൂടാതെ സ്വയം തന്നെ ബോധിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് വിചാരം. അവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വിചാരം ചെയ്യേണ്ട ആവശ്യം വന്നില്ല, ഒരാൾ ഉപദേശിക്കേണ്ട കാര്യം വന്നില്ല. എന്തുകൊണ്ട്? അതാണ് ജ്ഞാനത്തിന്റെ സവിശേഷത. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് എന്ത്? ജ്ഞാനത്തിൽ യത്നത്തിന്റെ ആവശ്യം ഇല്ല. ജ്ഞാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ കൈക്രിയകളൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ജ്ഞാനം സ്വയം സന്നദ്ധമാണ്. എന്തിന്? ബാധിക്കുന്നതിന്, അസത്യത്തെ ബാധിക്കുന്നതിന് ജ്ഞാനത്തിന് വേറെ ഒന്നിന്റെയും സഹായം ആവശ്യമില്ല. അവിടെ വിചാരത്തിന്റെയോ മറ്റെന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തിയുടെ ആവശ്യമില്ല. ജ്ഞാനം അത് സ്വയം തന്നെ സാധിക്കും. അതാണ് അവിടെ ഉപദേശം ആവശ്യമില്ല, ഗുരു ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. സാധാരണഗതിയിൽ പിന്നെ അതിൽ കൃത്രിമം കാണിക്കുമ്പോഴാണ് പിന്നെ അതിന് വിശദീകരിക്കേണ്ടി വരുന്നത്. സ്വാഭാവികമായും സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വപ്നം സ്വപ്നമായിരുന്നു എന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ സ്വപ്നം മിഥ്യയായിരുന്നു എന്നായിരിക്കില്ല ആൾക്കാരെ തിരിച്ചറിയുന്നത്. ആൾക്കാർ പറയും അതിൽ സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണോ അതാണ് ഈ കിടന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നതല്ല. പക്ഷെ ഈ വ്യാഖ്യാനം കൂടാതെ തന്നെ അയാൾക്ക് മനസ്സിലാകും സ്വപ്നം സ്വപ്നം തന്നെ. ഇതിനെന്താ കാരണം? ജാഗ്രത് ബോധം. വേറെ ഒരു അഭ്യാസത്തിന്റെ ആവശ്യമില്ല. ജാഗ്രത് ബോധം തന്നെ, ആ ജാഗ്രത് ബോധം സ്വയം ഇതുപോലെയാണ് ജഗത് മിഥ്യാത്വത്തെ, ഈ ജാഗ്രത് സത്യത്വത്തെ പരമാർത്ഥ ജ്ഞാനം ബാധിക്കുന്ന ഇതുപോലെയാണ്. ജ്ഞാനത്തിനോട് സഹായിയായിട്ട് ആരും വേണ്ട. ഞാനും മറ്റെന്തിനെങ്കിലും കൂട്ടുപിടിച്ചിട്ടല്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത്. എന്താണെന്ന് പറയും? എന്തെന്ന് പറയും? അത് അകാരകമാണ്, അത് വസ്തുതന്ത്രമാണ് എന്നെല്ലാം പറയുന്നത് കൊണ്ട് അതാ ഉദ്ദേശിക്കുന്നു. എങ്ങനെയാണോ സ്വപ്നം സ്വപ്നമായത്, ജാഗ്രത് ജ്ഞാനം അതിനെ സ്വപ്നമാക്കി, ജാഗ്രതത്തിലെ ആ ഉണർവാണ് അതിനെ സ്വപ്നമാക്കിയത്. അതെങ്ങനെ ആക്കി എന്നൊന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതങ്ങ് സംഭവിച്ചു. ജാഗ്രതത്തിൽ അങ്ങനെ ഒരു ബോധം വരുന്നു. അവിടെ ഗുരുവിന്റെ ആവശ്യമില്ല, ശ്രുതിയുടെ ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ല. ജാഗ്രത് ബോധം സ്വയം തന്നെ അത് വെളിപ്പെടുത്തുന്നു. ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്നത് സ്വപ്നമാണ്. അയാൾ ഒരു വേദാന്ത ശാസ്ത്രവും പഠിച്ചില്ല, ഒരു ഭാഷയും കൂടുതലായി പഠിക്കേണ്ട ആവശ്യം വന്നില്ല. ഇത് തന്നെയാണ് ഇവിടെ വിചാരത്തിലൂടെ ബോധിപ്പിക്കുന്നത്, ഇത് തന്നെയാണ്. പക്ഷെ അത് ഒരു പാമരനായ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ അതെങ്ങനെ സംഭവിക്കുന്നു, സ്വപ്ന ദൃശ്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു, അത് സ്വപ്നമാണെന്നറിയുന്നതുകൊണ്ട് ഇനി മറ്റെന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോ എന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് പലയിടത്തും പറയും, എന്താണ് ഈ ജാഗ്രതത്തിന് കൂടാതെ സുഷുപ്തിയെയും സ്വപ്നത്തെയും എല്ലാം ഇങ്ങനെ രണ്ട് അവസ്ഥകളായി ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. ആരാണ് സൃഷ്ടികർത്താവ്? നിലനിർത്തിയിരിക്കുന്നത് ഈ ജാഗ്രതത്തിന്റെ മിഥ്യാത്വത്തെ ബോധിക്കാനും പരമാർത്ഥ തത്വത്തെ ബോധിക്കാനുമാണ്. സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ ജാഗ്രത് മിഥ്യാത്വത്തെ ബോധിക്കുക, സുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ പരമാർത്ഥം എന്തെന്ന് ബോധിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇത് രണ്ടും നിലനിർത്തിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ബോധിക്കുന്നതിന് സുഷുപ്തിയെ സുഷുപ്തിയായി അറിയുന്നതിനും സ്വപ്നത്തെ സ്വപ്നമായി അറിയുന്നതിനും ഗുരുവിന്റെ ആവശ്യമില്ല, ഉപദേശത്തിന്റെ ആവശ്യമില്ല. പക്ഷെ സുഷുപ്തിയെ പരമാർത്ഥമായിട്ട് അറിയുന്നതിനും ജാഗ്രതത്തിനെ സ്വപ്നം ദ്വാരാ അസത്യമായി അറിയുന്നതിനും ഉപദേശം ആവശ്യമുണ്ട്. അവിടെ വിചാരത്തിന്റെ ആവശ്യമുണ്ട്. ഇതുവരെ പറഞ്ഞതൊക്കെ അതാ, എത്രയോ 10-18 വർഷമായി അതാ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്നും തന്നെ തുടങ്ങി പണിയുണ്ടായി. അതിനെന്ത് വേണം? അതിന് ശ്രുതി വേണം, ഗുരു വേണം, വിചാരം വേണം, ഈശ്വരാനുഗ്രഹം വേണം, മറ്റെന്തൊക്കെയുണ്ടോ അതെല്ലാം വേണം. കർമ്മമോ ജ്ഞാനമോ എന്തൊക്കെയാണോ ആവശ്യം എല്ലാം വേണം. അതുകൊണ്ട് ആണ് ഭാഷകാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണോ ഇവിടെ ഒരു വ്യതികര സംഭവിച്ചിരിക്കുന്നു എന്ന് പറയും. ജഗത്ത് സത്യമല്ല എന്നുള്ളത് ഏതർത്ഥത്തിലാണ് എന്ന് പറഞ്ഞത് സമീപം വിശദീകരിച്ചല്ലോ. അത് തന്നെ ത്രികാലാബാധിതം സത്യം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുന്ന ആൾക്ക് അത് പറഞ്ഞാൽ പോരെ. ത്രികാല അബാധിതം സത്യം എന്നൊരു നിർവചനം എവിടെയോ കേട്ടിട്ടുണ്ട്. എളുപ്പം മനസ്സിലാകുന്നവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ചിലർക്ക് സ്വയം തന്നെ മനസ്സിലാവും. മനസ്സിലാകാത്തവരുടെ കാര്യം പറയുകയാണ്. എളുപ്പം മനസ്സിലായെങ്കിൽ ഭാഗ്യവാൻ, എന്താ കുഴപ്പം? പുണ്യമുള്ളതുകൊണ്ട് എളുപ്പം മനസ്സിലായി. എളുപ്പം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്നേ എനിക്ക് വണ്ടിക്കൂലി നിന്ന് പറഞ്ഞു വിട്ടനെ. ഇവിടെ തന്റെ ആവശ്യമില്ല, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? എളുപ്പം മനസ്സിലാക്കി പിന്നെ ആവശ്യമില്ല. ഒരു കാര്യമേ പറയാനുള്ളൂ. പലതരത്തിൽ പറയുന്നു, നാനാതരത്തിൽ വിശദീകരിക്കുന്നു. എളുപ്പത്തിൽ മനസ്സിലാകുമായിരുന്നെങ്കിൽ ഇത്രയും ദീർഘമായ ഒരു ഭാഷ്യം എഴുതേണ്ട ആവശ്യമുണ്ട്? എളുപ്പത്തിൽ മനസ്സിലാകുന്നവർക്ക് ഇതിലൊന്നും ആവശ്യമുണ്ട്? എളുപ്പത്തിൽ മനസ്സിലാകുക എന്നുള്ളതല്ല, ജനിക്കുമ്പം തന്നെ മനസ്സിലാകുന്നവരുണ്ട് എന്നാ പറയുന്നത്. വാമദേവന്റെയും മറ്റും ഉദാഹരണം പറയുന്നില്ലേ, അമ്മയുടെ ഗർഭത്തിലിരുന്ന് തന്നെ മനസ്സിലാക്കി. അവർക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം തോന്നി? ആവശ്യമില്ല. ഇപ്പോ ഇത് അസത്യമാണെന്ന് പറഞ്ഞുകൊടുത്താൽ മനസ്സിലാകാത്ത ഒരാൾ ത്രികാല അബാധിതമെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും? അതെങ്ങനെ മനസ്സിലാകും? അറിവ് മാത്രമാണ് സത്യമാണെന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകാത്ത ആളിന് ത്രികാല അബാധിത എന്ന് പറഞ്ഞാൽ അതെങ്ങനെ, ഏത് രീതിയിലത് എളുപ്പമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിലേതാ എളുപ്പമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അത് എളുപ്പമാണ്, അതാ പറഞ്ഞു. അങ്ങനെ ഒക്കെ പറയുന്നു. അതെ, അങ്ങനെ സാധാരണ പറയാറുണ്ട്. ഗ്രന്ഥങ്ങളൊക്കെ നമ്മളെടുത്ത് വായിക്കും, പറയും, അവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രക്രിയകളുണ്ടല്ലോ, ചില പ്രക്രിയകളിൽ അങ്ങനെ പറയും. സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നപ്പോൾ സ്വപ്നം അസത്യമായി, അതുകൊണ്ട് ജാഗ്രതത്തിൽ നിന്ന് തുരിയത്തിൽ എത്തിച്ചേരുമ്പോൾ ജാഗ്രത ബാധിതമാകും, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഓരോ പ്രക്രിയകളാണ് മനസ്സിലാക്കുന്നതിനുള്ള. അങ്ങനെ പറയുന്നത് അനായാസമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മതി, നിങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ പറയുന്നില്ല എന്ന് പറയാൻ പറ്റും. അത് നമ്മൾ മാണ്ഡുക്യത്തിൽ ചർച്ച ചെയ്ത കാര്യമാണ്, വിശദമാണ്. എന്താണ് തുര്യം എന്നുള്ള കാര്യം, തുര്യത്തെ കുറിച്ചാണ് അവിടെ വളരെയധികം ചർച്ച ചെയ്തത്. പിന്നെ തുര്യത്തെ പറഞ്ഞില്ലേ, പ്രക്രിയകൾ പലതുണ്ട്, ചിന്താരീതികൾ, മനസ്സിലാക്കാനുള്ള ഉപായങ്ങൾ, വിചാര മാർഗങ്ങൾ പലതാണ്. അതിൽ നമ്മൾ ഒരു സരളമായ മാർഗത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ സരളമായ രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ചിന്ത ക്ലിഷ്ടമായ മാർഗങ്ങളിലേക്ക് കടന്നുപോകാതെ സൂക്ഷിക്കും. അതിൻ്റെ ആവശ്യമില്ലാതിരുന്ന നല്ലത്. കാര്യം മനസ്സിലാക്കാനാണെങ്കിൽ ഇത് മതി. അപ്പോ ഈ വ്യതികരം, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു സങ്കരം, വ്യതികരം, വ്യാമിശ്രമായ ഭാവം ജാഗ്രതയിലുള്ളതുകൊണ്ട് അതാണ് ഈ ഇവിടെ ഈ തർക്കങ്ങളും വിതർക്കങ്ങളും ഭൗതികവും ആത്മീയവും. ഭൗതികവാദവും ആത്മീയവാദവും ഇങ്ങനെയൊക്കെയുള്ള തർക്ക വിതർക്കങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് അത് ഈ വ്യതികരം കൊണ്ട്. ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ ഇന്ന്. എന്താണോ അത, തർക്കത്തിൽ നിന്നും മാറിയിട്ട് ആത്മനിഷ്ഠമായി ചിന്തിക്കുക, അന്തർമുഖമായി ചിന്തിക്കുക. ആ അന്തർമുഖമായി ചിന്തിക്കുന്നതിനുള്ള സാധനങ്ങളാണ് സ്വപ്നവും സുഷുപ്തിയും. അത് പുറത്തൊന്നുമല്ലല്ലോ, തന്നിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. അതിവിടെ ചിന്തിച്ച് മനസ്സിലാക്കുക, കാര്യം ഗ്രഹിക്കുക എന്നുള്ളതാണ്. അതുവരെയും തത്രയതി രഥാദി സൃഷ്ടിവചനം ശ്രുത്യ നീയേത തഥാ സ്വയം ജ്യോതിഷ്ടം നന്ദനീലം സ്യാത്. ഭാഷയെ സംബന്ധിച്ച അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അഭിച്ച ജാഗ്രതി വിഷേന്ദ്രിയ സംയോഗാദാദിത്യാദി ജ്യോതി വ്യതികരാച്ച ആത്മനഃ സ്വയം ജ്യോതിഷ്ഠും ദുർവിവേചനം. ജ്യോതിഷ്ത്വസ്യ വിവേച അങ്ങനെയല്ലേ? ജ്യോതിഷ്ത്വം ദുർവിവേചനമല്ലല്ലോ. ജ്യോതി സ്വയം ജ്യോതിഷ്ഠും ദുർവിവേചനം സ്യാ. അങ്ങനെ അർത്ഥം പറഞ്ഞാൽ ശരിയാണ്. സ്വയം ജ്യോതിഷ്ഠസ്യ വിവേചനം ദുർവിവേചനം. അങ്ങനെ അർത്ഥം പറയും. അങ്ങനെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കും. അപ്പൊ ഇവിടെ സ്വയം ജ്യോതിഷ്ഠം എന്ന് പറയുന്നത് അതിന്റെ തത്വം. ആ തത്വത്തെ കുറിച്ച് പറയുന്നത് ദുർവിവേചനം. ദുർവിവേചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖേന വിവേചനം കർത്തും ശക്യം എന്നാണ്. ദുഃഖേന എന്ന് വെച്ചാൽ പ്രയാസേന വിവേചനം കർത്തും ശക്യം. അങ്ങനെ ഒരു വിശേഷാർത്ഥം കിട്ടുന്നത് എന്താണ്? അവിടെ വിവേചന ശബ്ദവുമായിട്ട് ദുരിശബ്ദത്തിന് സമാസം വന്നു. എങ്ങനെ? എന്നോട് ചോദിച്ചാൽ ഞാനും ചോദിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുഗതി പ്രാദയ പ്രാതി സമാസം. ഉഗതി പ്രാതി പ്രാതി അവിടെ സമാസം വരുന്നു. അപ്പൊ പ്രാതിപ്പെടുന്നതാണ് എന്ത്? ദുരും വിവേചനവുമായിട്ട്. പക്ഷെ അങ്ങനെ ഒരു സമാസം വരുമ്പോൾ ആ സമാസത്തിലൂടെ ഇങ്ങനെ വിശേഷ ഒരർത്ഥം കിട്ടും. ആ വിശേഷാർത്ഥം എവിടെ നിന്ന് വന്നു? ദുരെന്ന് പറയുന്ന നിപാതത്തിൽ നിന്ന് കിട്ടി. ദുരെന്ന് പറയുന്ന ഒരു നിപാതമാണ്. അതിൽ നിന്ന് ഇങ്ങനെ ഒരു ആ ദുരെന്ന് പറയുന്ന ഒരു നിപാതത്തിന് വിവേചനം എന്ന് പറയുന്ന ശബ്ദത്തിനോട് കൂട്ടിച്ചേർക്കുന്നു. ഇങ്ങനെ ഒരർത്ഥം വരും. എന്താണോ വിവേചനം എന്ന് പറയുന്നത് ദുഃഖകരമാണ്, ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന് കേട്ടു. അപ്പൊ അവിടെ വിവേചനം എന്ന് പറയുന്നതോ വിവിക്തം എന്നെല്ലാം പറയുന്നുണ്ട്. ഇവിടെ ഭാവാർത്ഥത്തിലാണ് പ്രത്യേകം വന്നിരിക്കുന്നത്. വിവേചിക്കൽ അതാണ് വിവേചനം. ഭാവാർത്ഥത്തിലൊട്ട് പ്രത്യേകമാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകം വരുമ്പം അതിൻ്റെ അർത്ഥം എന്ത് വരും? ഭാവാർത്ഥത്തിൽ പ്രത്യേകം വരുമ്പോൾ വിവേചിക്കൽ എന്ന് വരും. ദുരെന്ന് പറയുന്നതുമായിട്ട് സമാസം ചെയ്യുമ്പം ദുഃഖേന വിവേചനീയം ദുർ വിവേചനം എന്ന് പറയും. ദുഃഖേന വിവേചനം കർത്തും ശക്യം ദുർവിവേചനം. ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം കിട്ടും. അത് ധാതു പ്രത്യയം അതിൻ്റെ പ്രക്രിയ സമാസം എല്ലാം നമ്മൾ വ്യക്തമായി ഗ്രഹിക്കുമ്പോൾ അതിൻ്റെ നിശ്ചിതമായ അർത്ഥം കിട്ടും. അങ്ങനെ നിശ്ചിതമായ അർത്ഥം വേണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെ വ്യുത്പത്തി വ്യാകരണ ജ്ഞാനം ആവശ്യമാണ്. ഇവിടെ അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് പരിചയമുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും സഹായം അവിടെ ആവശ്യമില്ല. ദുർവിവേചനം എന്നുള്ള പദപരിചയമുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അതിൻ്റെ ഒരു അർത്ഥബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കപ്പോൾ തോന്നും അർത്ഥം. അതാണ് പദപരിചയം കൊണ്ട് ബാക്കി പരിചയം കൊണ്ട് അർത്ഥബോധം ഉണ്ടാകും. ഓരോ ശബ്ദങ്ങളുടെയും വ്യാകരണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. വിവരണം അല്ലേ ഒരു പദത്തിൻ്റെ അർത്ഥത്തെ വാക്യസ്യ ശേഷാ ദൂർത്തേ ദൂർത്തി എന്ന് വെച്ചാൽ വിവരണം. വിവരണം കൊണ്ട് നമുക്ക് അർത്ഥബോധം ഉണ്ടാകും. ഇങ്ങനെയാണ് ഒരാൾ പറഞ്ഞാലും മതി. പിന്നീടത് കേൾക്കുമ്പോൾ അവിടെ സൂത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അർത്ഥം ഇന്നതാണെന്ന് തോന്നും. ദുർവിവേചനം ഇത്. പക്ഷേ അങ്ങനെ നമുക്ക് അർത്ഥം തോന്നണമെങ്കിൽ, ശരിയായ രീതിയിൽ അർത്ഥം തോന്നണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കൊരാറുമില്ലേ, അതിന് വ്യാകരണം വേണം, അവിടെ വേണം. ഇതൊന്നുമില്ലാതെയും ആൾക്കാർ അർത്ഥം പറയും. വായിക്ക് എന്താണ് വായി തോന്നിയത്, ബോധയ്ക്ക് പാട്ടെന്ന് പറഞ്ഞു, അവരുടെ മനസ്സിൽ തോന്നി പറയും. അങ്ങനെയും പറയാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് അത് അറിഞ്ഞിരുന്നാൽ നമുക്ക് പിന്നെ പരസഹായം ആവശ്യമില്ല, അതാണ് അതിൻ്റെ ഗുണം. വേറൊരാളുടെ സഹായം ആവശ്യമില്ലാതെ തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും. ചോദിക്കേണ്ട കാര്യമില്ല, ഇന്നതാണ്. അതിൽ തന്നെ സംശയം വന്നാൽ സ്വയം പരിഹരിക്കാം. എന്താണ് അതിന്റെ വ്യുത്പത്തി എന്നുള്ളത് സ്വയം നിശ്ചയിക്കാൻ പറ്റും. ഈ പ്രയോഗം സാധാരണ ഇങ്ങനെ പറയാറില്ല, അധികം പറയുന്നത് ഇങ്ങനെയല്ല. ഇങ്ങനെ വരുന്നു ഒരു വിവേചനം പറയാറില്ല. ദുസ്സഹം, ദൗർഭാഗ്യം, ദുര്യോഗം, ഇങ്ങനെയൊക്കെ പറയുന്നിടത്തെല്ലാം ഫലത്തിൽ ഇങ്ങനെ ഒരർത്ഥം വരും. പക്ഷെ ഇതിലെ പ്രത്യയത്തിന് വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ലുട്ടെന്ന് പറയുന്ന ഒരു പ്രത്യയമാണ് വന്നിരിക്കുന്നത്. മറ്റിടത്തൊക്കെ വേറെ ഖഞ്ഞ് പോലെയുള്ള പ്രത്യയങ്ങൾ വരും, അർത്ഥത്തിൽ വ്യത്യാസം വരില്ല. ഇതി തദ്വിവേചനായ സ്വപ്ന. അതുകൊണ്ട് ഇവിടെ സ്വപ്നത്തെ അവതരിപ്പിച്ച് വിശദമായി ചർച്ച ചെയ്തു. ഈ ജാഗ്രത്തിലെ മിഥ്യാത്വത്തെ ബോധിക്കുന്നതിന് വേണ്ടി എന്നാണ് ഭാഷകാരൻ പറയുന്നത്.